67 ദശകം. തെളിഞ്ഞോരാനന്ദമയൻ ഭവാനൊടിണങ്ങി മേളിച്ചുരമിക്കയാലേ അനന്ത സൗഖ്യങ്ങൾ കലർന്നു വല്ലാതഹങ്കരിച്ചാരബലാജനങ്ങൾ. ഇവൾക്കധീനൻ ഹരിയല്ലിവൾക്ക് രമാമണാളൻ ഭുവനേകരമ്യൻ. ഇവണ്ണമോർത്തേവരുമൂറ്റമാർന്നു കണ്ടിട്ടു ഗോവിന്ദ ഭവാൻ മറഞ്ഞാൻ. വിനീതയാം പ്രേയസി രാധയെന്ന ഗോപാംഗനാ മൗലിയുടും മുരാരേ. ഭവാൻ അകന്നങ്ങനെ പോയിതെങ്ങോ വനാന്തരത്തിൽ കളിയാടി വാണു. മറഞ്ഞവാറേറിയ ദുഃഖമൂലം മനോഹരാംഗി തതിയൊത്തിണങ്ങി തിരഞ്ഞിതാ വൻ വിപിനങ്ങൾ തോറും മനസ്സു നീറി ഭഗവാനയെങ്ങും. ഹേ ചൂതമേ ചമ്പകകർണികാരമുല്ലേലതേ പിച്ചകമേ കുഴങ്ങി കണ്ടോ മനംകട്ടവനെ ഭവാന്മാർ കരഞ്ഞു ചോദിച്ചു പിരിഞ്ഞു വാഴ്വോർ. കണ്ടൂ സരോജാക്ഷന എൻ്റെ തോഴി കൺമുന്നിൽ എന്നോതിയൊരുത്തിയപ്പോൾ മനം തെളിഞ്ഞങ്ങനെ കാണുക മൂലം കഷ്ടം സഖീ ദുഃഖമിരട്ടിയായി. സരൂപമാരായ മുനാതടത്തിൽ കാട്ടിയിടിനാർ കാമുകചേഷ്ടിതങ്ങൾ ഭവാൻ വെടിഞ്ഞുള്ളൊരു രാധയാളെ കണ്ടെത്തിനാരോടി അലഞ്ഞിടുമ്പോൾ വനത്തിലെ തോഴിയുമൊത്തു ചുറ്റിത്തിരിഞ്ഞു പൂന്തിങ്കളും അസ്തമിച്ചു. കാളീന്തിയാറ്റിൻ കരയിങ്കലൊത്തുകേണാ ഗുണോഖങ്ങളെടുത്തു പാടി മനസ്സലിഞ്ഞങ്ങനെ കേണ ഗോപീജനത്തിനങ്ങുന്നു ദയാപയോധേ. ത്രിലോക സമ്മോഹന രൂപനായി പ്രത്യക്ഷമായി പുഞ്ചിരിയോടുകൂടി കൊതിച്ചു കണ്ടെത്തിയ ജീവനാഥൻ തന്നെ വിയോഗാർത്തകളൊത്തുകൂടി എന്തെന്തു ചെയ്തീലനുരാഗവായ്പാൽ ദീനം കളഞ്ഞിടുക മാരുദേശാ.